അലം വ്രതൈരലം തീർത്ഥൈരലം യോഗൈരലം മഖൈഹി അലം ജ്ഞാനകഥാലാപൈർഭക്തിരേകൈവ മുക്തിദാ. ഏക ഭക്തി ഏകായവ മുക്തിദാ, കേവലം ഭക്തിയായവ മുക്തി പ്രാപ്തും ശക്യതേ. അലം വ്രതൈഹി അലം തീർത്ഥൈഹി അലം യോഗൈഹി അലം മഖൈഹി യാഗൈഹി അലം ജ്ഞാനകഥാലാപൈഹി കേവലയാ ഭക്തിയായവ മുക്തി സുഖം സാധ്യതേ ഇതി നാരദ ഭക്തിം പ്രതി വദതി.